കൂട്ടിയിടിച്ച് പൊടിയുന്നതൊന്നുമല്ല. ശരിക്കും സംഭവിക്കുന്നത് ഈ ബിഗ് ബാങ് തിയറി അനുസരിച്ച് പ്രപഞ്ച വികാസം സംഭവിക്കുമ്പോൾ ആദ്യം ചെറിയ കണങ്ങൾ രൂപപ്പെടുന്നു, പിന്നെ അതിനാം കൂടി ചേർന്ന് ക്ലൗഡുകൾ ഉണ്ടാകുന്നു, അങ്ങനെ വന്നിട്ട് ഗ്രാവിറ്റി കൊണ്ട് ഇതെല്ലാം പരസ്പരം ആകർഷിക്കുന്നു. ആകർഷിച്ച് വലിയ വലിയ മാസ് ക്ലസ്റ്ററുകൾ ഉണ്ടാകുന്നു, അതെല്ലാം കൂടിച്ചേർന്ന് അത് ഗ്രാവിറ്റി കൊണ്ടത് സൂപ്പർനോവ എക്സ്പ്ലോഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. പ്രപഞ്ചത്തിലെ ഏതൊക്കെ ഭാഗത്ത് പൊട്ടിത്തെറികളുണ്ടാകും, ഉള്ളിലേക്ക് ചുരുങ്ങി അതിന്റെ സമ്മർദ്ദം കൊണ്ട് ഇത് പൊട്ടിത്തെറിക്കും. ഇപ്പോ ജെയിംസ് വെബ് ടെലസ്കോപ്പൊക്കെ ഈ സൂപ്പർനോവ എക്സ്പ്ലോഷന്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പോഴും പ്രപഞ്ചത്തിൽ വളരെ പ്രകാശ ലക്ഷം പ്രകാശങ്ങൾക്ക് അതെ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഭവിക്കുന്നു എന്ന് വെച്ചാൽ ഇന്നും അത് കാണാൻ പറ്റും, പഴയകാലത്ത് സംഭവിച്ചത്. അപ്പോ അത് സംഭവിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് വീണ്ടും ഇത് ചേർന്നു, ചേറിയതിന് ശേഷം ഈ ഗ്രാവിറ്റി കൊണ്ട് ഇതെല്ലാം ഒന്നാവും ആകർഷിച്ച് ഈ സൂര്യൻ പോലെയുള്ള നക്ഷത്രങ്ങൾ രൂപമാകുന്നു, പിന്നെ ഇതുപോലെ ഗ്രഹങ്ങളൊക്കെ ഉണ്ടാകുന്നു. ഭൂമിയിൽ മനുഷ്യവാസമുണ്ടായി. ഇത് ചുരുക്കി പറഞ്ഞാൽ അത് പൊട്ടിത്തെറിച്ചാണ് ഇത് സംഭവിക്കുന്നത്. ഓരോ കൂട്ടിയിടിയല്ല. പിന്നെ രണ്ടാമത് പറഞ്ഞത് എന്താണ്? ആ ഈ ഡയമെൻഷൻ, ഈ ഡയമെൻഷൻ എന്ന് പറയുന്നത് പിന്നെ അത് വെറും മാത്തമെറ്റിക്സാണ്, മാത്തമെറ്റിക്സ് തിയറികളാണ്. അല്ലാതെ ഡയമെൻഷൻ എന്ന് പറയുന്നത് വസ്തുനിഷ്ഠമായ ഒരു കാര്യമാണ്. ഇപ്പോ സാധാരണ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോ ഈ മേശ 3D താഴോട്ട് പോവാം, മേളോട്ട് പോവാം, സൈഡിലേക്ക് പോവാം, മുമ്പോട്ട് പോവാം, പിറകോട്ട് പോവാം. ഇതാണ് 3D. നമ്മൾ സാധാരണ വസ്തുക്കളെ കാണുന്നത് 3D. ഒരു ഐൻസ്റ്റീൻ വന്നിട്ട് ടൈം സ്പേസ് രണ്ടിനെയും കൂടെ ഒന്നാക്കി ഒരു ഡയമെൻഷൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അത് മാത്തമെറ്റിക്കലാണ്, ശരി, മാത്തമെറ്റിക്സാണ്. അപ്പോ ആ അത് തന്നെ നമുക്ക് എന്താണ് ഈ 4th എന്ന് ഒരിക്കലും ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റും, ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. നിങ്ങള് എന്താണ് യൂട്യൂബിലൊക്കെ 4th എന്ന് അടിച്ച് പോയി കഴിഞ്ഞാൽ ഒരു നെറ്റും അതിനകത്ത് ചില പന്തുകൾ കിടന്ന് കറങ്ങുന്നതും പോലെയുള്ള ചില കാര്യങ്ങൾ കാണിക്കുന്നത് അതിനപ്പുറം അതിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. കാരണം അത് ഒരു മാത്തമെറ്റിക്സാണ്. ഇപ്പോ ടൈം സ്പേസ് കർവേച്ചർ അത് ആണ് ഈ ആകർഷണം സംഭവിക്കുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഈ ന്യൂട്ടന്റെ ഫിസിക്സിൽ ചെറിയൊരു മാറ്റം വരുത്തിയാണ് ഐൻസ്റ്റൈൻ്റെ 4th. അത് കഴിഞ്ഞ് പിന്നീടും ഈ കാൽക്കുലേഷനിലൂടെ വീണ്ടും അതിപ്പോ ഇത്രയൊന്നും കണക്കൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ മാത്തമെറ്റിക്കൽ കാൽക്കുലേഷൻ എന്ന് പറയുമ്പോൾ അത് തിയറ്റിക്കൽ കാൽക്കുലേഷനാണ്, അതിന് പ്രാക്ടിക്കലായിട്ടുള്ള ഇംപ്ലിക്കേഷൻ ഒന്നുമില്ല. തിയറിയിൽ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് ഇത്ര ഡയമെൻഷൻ ഉണ്ട്, ഇത്ര ഡയമെൻഷൻ ഉണ്ടെന്ന് പറയും. അതിനൊന്നും ഇതുവരെ പ്രായോഗികമായ ഒരു ഉപയോഗം വന്നിച്ചു. അത് പറയുന്ന ഡയമെൻഷൻ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ്. മറ്റു പറയുന്ന ഗ്രാഫിക്സിന്റെ കാര്യം, കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്, ഇത് പറയുന്ന അങ്ങനെയല്ല. ഇത് അതിന്റെ മാത്തമെറ്റിക്സ് ആണ്. അതുകൊണ്ടത് നമുക്ക് മനസ്സിലാക്കാം, മാത്തമെറ്റിക്സിലൂടെ അല്ല അത് മനസ്സിലാക്കാൻ പറ്റും. അല്ല, അത് ഡെവലപ്പ് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു. ഇതിനൊരിക്കലും അവസാനമില്ല. അതിങ്ങനെ കാൽക്കുലേഷൻ തിയറ്റിക്കൽ മാത്തമെറ്റിക്സിൽ ഇങ്ങനെ ഒരുപാട് കാൽക്കുലേഷൻസ് ഉണ്ടാവും. അതിന് പറഞ്ഞില്ലേ, അതിനൊന്നും പ്രായോഗികമായ ഒരു ഇത് ഇപ്പൊ ഇല്ല. ഇനി ഭാവിയിൽ എന്തെങ്കിലും ഒരു പ്രായോഗിക തലം വന്നാൽ ഇന്നിപ്പോ അതിനില്ല. ഇന്ന് പരമാവധി ഫോർത്ത് ഡയമെൻഷൻ വരെ മനുഷ്യന് ഏതെങ്കിലും തരത്തിൽ മനസ്സിലാക്കാനും പ്രയോഗിക്കാനും പറ്റും. അത് ഫോർത്ത് ഡയമെൻഷൻ എന്ന് പറയുന്നത് വെറും കാൽക്കുലേഷനിലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ ഒരു ആശയമാണ് ടൈം സ്പേസ് കർവേച്ചർ എന്നൊക്കെ പറയുന്നത്. അത് മനസ്സിലാക്കാൻ വലിയ പാടാണ്. പക്ഷെ അതൊക്കെ റിസർച്ചിലൂടെ അത് പ്രൂവ് ചെയ്ത കാര്യങ്ങളാണ്. അതിനപ്പുറമൊന്നും മനുഷ്യന് ഈ തിയറ്റിക്കൽ മാത്തമെറ്റിക്സിൽ നിൽക്കുന്ന കാര്യങ്ങൾ അതിനപ്പുറമൊന്നും പറ്റും. പിന്നെ ഈ പ്രപഞ്ചസത്യം, അങ്ങനെ പ്രപഞ്ചസത്യം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് സത്യമൊന്നുമില്ല. മനസ്സിലായി? അതൊക്കെ നമ്മളിങ്ങനെ ചില ജാർഗൻസ് ഉപയോഗിക്കുന്ന പ്രപഞ്ചസത്യം, അങ്ങനെ സത്യങ്ങളൊന്നുമില്ല. മനുഷ്യനെന്ത് ചെയ്യുന്നു, ഈ പ്രപഞ്ചത്തിന്റെ ഓരോ പ്രതിഭാസങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്നു, ഓരോ കാര്യങ്ങളും കണ്ടെത്തുന്നു, വീണ്ടും അന്വേഷിക്കുന്നു, കണ്ടെത്തുന്നു. അപ്പോ അത് ഈ കണ്ടെത്തലുകളെല്ലാം എന്ത് ചെയ്യാം, മാറാം. പുതിയ കണ്ടെത്തൽ വരുമ്പോൾ അത് മാറിപ്പോകുന്നതുകൊണ്ട് അങ്ങനെ ഒരു പ്രപഞ്ചസത്യം, അങ്ങനെ ഒരു സത്യമുണ്ട്. അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, അന്വേഷണങ്ങളിൽ പുരോഗതിയുണ്ട്. ഇത്രയും പറയാൻ മറ്റു വെറുതെ എടുത്ത് പ്രയോഗിക്കുന്ന ചില വാക്കുകളാണ് പ്രപഞ്ചസത്യം. അങ്ങനെയൊന്നും എന്നുവെച്ചാൽ ഈ അന്വേഷണവും പഠനവും കണ്ടെത്തലുകളും ഏതെങ്കിലും സത്യത്തിൽ ചെന്ന് തട്ടി നിന്നു പോകുന്ന സംഗതി, അതും മനുഷ്യന് എത്ര കാലം അവന്റെ ഈ ചിന്തയൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അത്രയും കാലം അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച് അങ്ങനെ ഒരു സത്യമൊന്നും. പിന്നെ സത്യത്തെക്കുറിച്ച് പറയുന്ന ഇവിടെ ദർശനങ്ങളിലാണ്, അവിടെ സത്യത്തെക്കുറിച്ച് പറയുന്നത്. ഓരോ ദർശനങ്ങളിലും ഇപ്പോൾ അദ്വൈതിക്കൊരു സത്യമുണ്ട്, സാങ്കന്മാർക്കൊരു സത്യമുണ്ട്, ഇഷ്ടാദ്വൈതിക്കൊരു സത്യമുണ്ട്, ഇവർക്കെല്ലാം സത്യം വേറെ വേറെയാണ്. അങ്ങനെയുള്ള സത്യങ്ങളുണ്ട് ദർശനങ്ങൾ, നമ്മുടെ ഭാരതീയ ദർശനങ്ങൾ ഓരോരുത്തരും സത്യങ്ങളെ കുറിച്ച് പറയും. അത് സയൻസുമായി ബന്ധപ്പെടുത്തേണ്ട കാര്യം. പിന്നെ ഇവരൊക്കെ സയന്റിസ്റ്റ് എന്ന് പറയുന്നൊന്നും ശരിയല്ല. ഈ പറയുന്നു പറഞ്ഞിട്ട കക്ഷികളൊക്കെ ഉണ്ടല്ലോ, അവര് സയൻസ് ഡെവലപ്പ് ചെയ്ത ഓരോ ടെക്നോളജിയിൽ പ്രവർത്തിക്കുന്നവരാണ് സയന്റിസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. സയൻസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ റോബർട്ട് എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ ഒരു ടെക്നോളജിയാണ്. അതിലവര് പുതിയ പുതിയ ഇന്നവേഷൻസ് ഒക്കെ കണ്ടെത്തുന്നു. സയന്റിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ആൽബർട്ട് ഐൻസ്റ്റൈൻ ഒരു സയന്റിസ്റ്റാണ്. ചോദിച്ചാൽ അവര് അവരുടെ സബ്ജക്റ്റിൽ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുകയാണ്, പുതിയ തിയറികൾ അവർ രൂപീകരിക്കുകയാണ്. ആ തിയറി പരീക്ഷണങ്ങളിലൂടെ പ്രൂവ് ചെയ്തതിന് ശേഷം പിന്നെ എന്താണ് അതിന് ടെക്നോളജി ആകുമ്പോൾ അതിൽ പ്രവർത്തിക്കുന്നതാണ് ഈ പറഞ്ഞ ആൾക്കാർ. അവരെ സയന്റിസ്റ്റ് എന്ന് പറയാൻ പറ്റും. പൊതുവെ അങ്ങനെ പറയുന്നേ ഉള്ളൂ. ഇപ്പോൾ എം എ ഫിസിക്സ് പഠിച്ചു കഴിഞ്ഞാൽ അയാൾ സയന്റിസ്റ്റ് എന്ന് പറയും എന്ന് വിചാരിച്ചാൽ സയന്റിസ്റ്റ് ആവത്തില്ല. അത് മറ്റാരെങ്കിലും എഴുതി വെച്ചിരിക്കുന്ന പഠിച്ച അയാൾ സയന്റിസ്റ്റ് ആവത്തില്ല. വെറുതെ ഇങ്ങനെ പറയുന്ന സയൻസ് എന്തെയ്യണം, പുതിയ കണ്ടെത്തണം, പുതിയ കണ്ടെത്തലുകളുണ്ട്. അങ്ങനെയുള്ള സയന്റിസ്റ്റുകളുടെ ലോകത്ത് ഒരുപാട് പേരുണ്ട്. അവർ കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഇവിടെ അവരുടെ ലബോറട്ടറികളിലിരുന്ന് അവർ ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ എന്താണ് മേഖല എന്ന് പറയുന്ന ഗവേഷണങ്ങളിലാണ്. അവിടെ ഇങ്ങനെ അവർ റിസർച്ച് നടത്തി പുതിയ പുതിയ അവർക്ക് വലിയ വലിയ സമസ്യകളാണ്, കണ്ടെത്താനുള്ള സമസ്യകളാണ്. അതിന്റെ പുറകെയായിരിക്കും അവർ അങ്ങനെ അന്വേഷിച്ച് എന്ത് ചെയ്യും, അവര് എന്തെങ്കിലും കണ്ടെത്തുമ്പോഴാണ് ഒരാളെ സയന്റിസ്റ്റ് എന്ന് പറയാൻ പറ്റും. പിന്നെ പൊതുവെ എല്ലാവരും ഇങ്ങനെ വിളിക്കുന്നു എന്നുള്ളതാണ്, അതിന്റെ ശരിയായ അർത്ഥത്തിൽ. നടത്താതിരുന്നിട്ടില്ല. അതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പൊ അത് നടത്തുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ മറ്റ് ഗാലക്സികളിൽ നിന്ന് വരുന്ന തെർമൽ റേഡിയേഷൻസ് അത് ഭൂമിയിൽ വരുമ്പോൾ അതിനെ പഠിച്ചിട്ട് വെറും പ്രകാശം, പ്രകാശം എന്ന് പറയാൻ പറ്റില്ല, തെർമൽ റേഡിയേഷൻ പലതരത്തിലുണ്ട്, അതിനെ പഠിച്ചതിന് ശേഷം ആ അതിസൂക്ഷ്മമായ ആ റേഡിയേഷൻസ് പഠിച്ചതിന് ശേഷം പ്രകാശലക്ഷം വർഷം അകലെയുള്ള ഓരോ ഗാലക്സികളും എന്തൊക്കെയാണ് എന്ന് ഇന്നത്തെ സയന്റിസ്റ്റുകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഓക്സിജൻ ഉണ്ടോ, അവിടെ എന്ത് മൂലകങ്ങളുണ്ട്, അവിടെ എന്തൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, അതിനു വേണ്ടിയിട്ടാണ് ജെയിംസ് വെബ് പോലുള്ള ടെലസ്കോപ്പുകളൊക്കെ ആകാശത്ത് വിട്ടിരിക്കുന്നത്. അപ്പോൾ വളരെ വിദൂര ഗാലക്സികളെ കുറിച്ചൊക്കെ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് പ്രപഞ്ച ഉത്പത്തിയുടെ സമയത്ത്, ഉത്പത്തിയുടെ സമയം എന്ന് പറയാൻ പറ്റില്ല, പ്രപഞ്ച വികാസത്തിന്റെ സമയത്ത് ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു, അതൊക്കെ ലക്ഷക്കണക്കിന് പ്രകാശവർഷങ്ങൾക്ക് അകലെയാണ്. അത് ഭൂമിയിൽ ഇരുന്നു കൊണ്ട് സയന്റിസ്റ്റുകൾ പഠി, അവരാണ് സയന്റിസ്റ്റ് എന്ന് പറയും. അതാണ് ചിലപ്പോൾ പറയുന്ന ഇന്ന ഒരു സ്ഥലത്ത് വെള്ളം കണ്ടെത്തി എന്നൊക്കെ പറയാറില്ലേ, എത്രയോ പ്രകാശലക്ഷം അകലെയുള്ള ഗ്രഹങ്ങളിലാണ് അതിന്റെ സാന്നിധ്യം കണ്ടെത്തുന്നത് വെച്ചാൽ. ജലമൊന്നും കണ്ടെത്തുന്നതല്ല ഏതെങ്കിലും ഒരു മോളിക്കോള്, അത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു അറിവ് നമുക്കില്ല. നമ്മളീ മനസ്സിലാക്കുന്നതൊക്കെ പോപ്പുലർ സയൻസ് എന്ന് പറയും, ശരിയായ സയൻസ് അല്ല. ശരിയായ സയൻസ് ഒന്നും മനസ്സിലാക്കത്തില്ല, കാരണം ശരിയായ സയൻസ് എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ മാത്തമെറ്റിക്സ് ആയിരിക്കും. ഹയർ മാത്തമെറ്റിക്സ് അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ അതൊക്കെ മനസ്സിലാക്കുന്നു. നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നത്, നമ്മൾ മനസ്സിലാക്കുന്നത് ഒക്കെ വരുന്നത് എന്താണ്, അങ്ങനെ പോപ്പുലർ സയൻസ് എന്ന് പറയും. നമ്മളെപ്പോലെയുള്ള സാധാരണ മനുഷ്യർ മനസ്സിലാക്കത്തക്ക രീതിയിൽ അതിനെ സിംപ്ലിഫൈ ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നമ്മള് സയൻസ് അറിഞ്ഞു എന്നതിനർത്ഥമില്ല. നമ്മൾ മനസ്സിലാക്കാമെന്നുള്ള രീതിയിൽ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അത്രയും മനസ്സിലാക്കേണ്ട ആവശ്യമാണ്, അത്രയും നമുക്ക് സാധിക്കും. പക്ഷെ സയന്റിസ്റ്റുകൾ എന്ത് ചെയ്യുന്നു, ഇതിനെക്കുറിച്ച് നിരന്തരം രാപകലില്ലാതെ ലോകത്ത് പല ഭാഗങ്ങളിലും പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ വിദൂര ഗാലക്സികളെ കുറിച്ച് മനുഷ്യൻ പഠിക്കുന്നുണ്ട്. പിന്നെ ഒരു പ്രശ്നം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ, പിന്നെ അത്തരം ഗാലക്സികളിലൊന്നും നമുക്കൊന്ന് എത്താൻ പറ്റത്തില്ല, അവിടെ ചെന്ന് എത്താൻ പറ്റത്തില്ല, അതാണ് ഒരു പ്രശ്നം. കാരണം അതൊക്കെ പ്രകാശലക്ഷം ലക്ഷക്കണക്കിന് പ്രകാശവർഷങ്ങൾ അകലെയാണ്, മനുഷ്യനെ കൊണ്ട് സഞ്ചരിച്ചെത്താൻ പറ്റിയില്ല. അതിനുള്ള വേഗതയുള്ള അത് പ്രകാശ വേഗത്തിന്റെ അടുത്ത് സഞ്ചരിച്ചാലേ മറ്റു ഗാലക്സികളിലേക്കൊക്കെ എത്താൻ പറ്റും, അതിന് തന്നെ വർഷങ്ങൾ വേണ്ടിവരും. അപ്പൊ അതുവരെ മനുഷ്യന് ജീവിച്ചിരിക്കാൻ പറ്റില്ല. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം അങ്ങനെ സഞ്ചരിക്കത്തക്ക വെഹിക്കിള് മനുഷ്യനെ ഡിസൈൻ ചെയ്യാനുള്ള കഴിവില്ല. ഒരു വെഹിക്കിള് വേണ്ട എങ്ങനെ പോകാൻ, മനുഷ്യൻ ഡിസൈൻ ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് അതൊക്കെ ഇന്ന് വെറും ഒരു സ്വപ്നം മാത്രമാണ്. പരമാവധി നമ്മുടെ സൗരയൂഥത്തിന്റെ പുറത്ത് ചില സാധനങ്ങൾ നമ്മൾ വിട്ടിട്ടുണ്ട്, പുറത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അത്ര അതിനപ്പുറമൊന്നും മനുഷ്യനൊന്നും സാധിച്ചിട്ടുണ്ട്. ഒരു ഗാലക്സി എന്ന് പറയുന്നത് തന്നെ എത്ര വലിപ്പമാണ്, പ്രയാസമാണ്. അതൊന്നും സമീപഭാവിയിലൊന്നും നടക്കും. പിന്നെ അതിന് ഐൻസ്റ്റൈന്റെ തിയറി അനുസരിച്ച് പ്രകാശവേഗത്തിനടുത്തേക്ക് നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അവിടെ ടൈം ഡൈലേഷൻ, ലെങ്ത് കോൺട്രാക്ഷൻ പോലെയുള്ള ചില പ്രശ്നങ്ങൾ വരും. അപ്പൊ നമുക്ക് യാത്ര തന്നെ അസാധ്യമായി തീരും. അങ്ങോട്ട് നമുക്ക് സഞ്ചരിക്കാൻ തന്നെ ഇന്നത്തെ രീതിയിൽ കഴിയാതെ. പിന്നെ നിങ്ങളെ സയൻസ് പഠിപ്പിക്കാൻ ഞാനൊരു സയന്റിസ്റ്റല്ല. സയൻസ് പഠിക്കണമെങ്കിൽ നിങ്ങൾ എങ്ങനെ സയന്റിസ്റ്റിനെ കണ്ടു പഠിക്കുന്നു? അതൊക്കെ ഇതിനെക്കുറിച്ചുള്ള എന്താണ് പോപ്പുലർ സയൻസ്, അതാണ് ഞാൻ ഈ പറയുന്നത്. പൊതുവായി ശരിയായ സയൻസ് എന്ന് പറയുന്നത് നമുക്ക് എനിക്കോ നിങ്ങൾക്കോ മനസ്സിലാക്കാൻ ഇനി പ്രയാസമാണ്. അതൊക്കെ നമ്മൾ ചെറിയ പ്രായത്തിൽ എന്ത് ചെയ്യണം, ഫിസിക്സും മാത്സും ഒക്കെ പഠിച്ചു പഠിച്ചു പഠിച്ചു പഠിച്ച് മേളോട്ട് പോയി അങ്ങനെ പോകണം. എന്നാലേ അതൊക്കെ മനസ്സിലാക്കാം. മറ്റത് ഒരു ജനറൽ ഐഡിയ, അത്രയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ വേറെ എന്താണ് സംശയം? ഞാൻ ഈ സംശയം എന്തെന്ന് ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട്, ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. അല്ലാതെ ഞാൻ എനിക്കിഷ്ടമുള്ള പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കറിയാൻ ആഗ്രഹമുള്ള അതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ള ഞാൻ പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നാളെ പറയാം. എന്താണ്, ഞങ്ങളെ ഒന്നും പഠിപ്പിച്ചില്ല, ഞങ്ങൾക്കറിയേണ്ട കാര്യങ്ങളൊന്നും പറഞ്ഞു തന്നില്ല. വേറെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയും. ദർശനമാലയൊക്കെ പഠിപ്പിച്ച അതൊന്നും ഞങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്നില്ലെന്ന് നാളെ പറയും. നമുക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള എന്താണെന്ന് ഞാൻ അറിയില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ചോദിക്കണമെന്നെന്തോ ഉണ്ട് അല്ലെ നമ്മുടെ അനീഷിന്റെ മനസ്സിൽ. ചോദിച്ചാ മണ്ടത്തരമാവും എന്നൊരു സംശയം. ആരാണ് ചെയ്തത്? അതായത് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഈ ഇത് ശരിക്കും മനസ്സിലാക്കി വെച്ചോളൂ. നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഈ മൊബൈൽ പോലെയാണ്, മനസ്സിലായ? ഈ മൊബൈൽ പോലെ വർക്ക് ചെയ്യണം. ഒരു ഉദാഹരണമായി പറയാണ്. അപ്പൊ ഈ മൊബൈലിനകത്ത് എന്തുണ്ട്? ഈ മൊബൈലിനകത്ത് എന്തുണ്ട്? പല ആപ്ലിക്കേഷൻസ് ഉണ്ട് അല്ലേ? ഇതിനകത്ത് പല ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഗൂഗിൾ മാപ്പുണ്ട്, അത് തുറന്നാൽ എന്തിനു പറ്റും? ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തിനു പറ്റും? നാവിഗേഷൻ, അതിനാണ് അത് ഉപയോഗിക്കുന്നത്. പിന്നെ യൂട്യൂബ് ഉണ്ട്, അത് തുറന്നാൽ എന്തിനു പറ്റും? നമുക്ക് പല സിനിമ കാണാം അല്ലേ, പൊതുവെ വീഡിയോകളെല്ലാം കാണാം, അതാണ്. ഓരോ ആപ്ലിക്കേഷന്റെ ഉപയോഗം വേറെ വേറെയാണ്. അപ്പോ പിന്നെ എന്തെല്ലാം ഉണ്ട്? ആയിരക്കണക്കിന് ആപ്ലിക്കേഷൻ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാം, ഇതെല്ലാം വേറെ വേറെ വർക്ക് ചെയ്യും. അവിടെ നമ്മുടെ ബ്രെയിനിനും ഇതുപോലെയുള്ള പല ആപ്ലിക്കേഷൻസ് ഉണ്ട്, മനസ്സിലായ? അതിന് ബ്രെയിനിന്റെ ഒരു ആപ്ലിക്കേഷനാണ് ഫെയ്ത്ത് എന്ന് പറയും, വിശ്വാസം എന്ന് പറയും. അത് നമ്മുടെ ബ്രെയിനിൽ ഒരു ആപ്ലിക്കേഷൻ പോലെ വർക്ക് ചെയ്യുകയാണ്. എല്ലാവരുടെ മനസ്സുകളിലും കാണും, ചെറുതായിട്ടോ വലുതായിട്ടോ. അപ്പൊ ആ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുമ്പോൾ, ഇപ്പോ ഈ മൊബൈലിനകത്ത് ഗൂഗിൾ മാപ്പ് ഉണ്ട്, അതുകൊണ്ട് യൂട്യൂബ് വർക്ക് ചെയ്യാതിരിക്കും. ഇറക്കിയായിരിക്കും. ഞാൻ പറയുന്നവന് മനസ്സിലാവുന്നുണ്ടോ? ഇനി തിരിച്ച് ഞാൻ ചോദിച്ചു, ഇതിനകത്ത് ഗൂഗിൾ മാപ്പുണ്ട്, അതിന്റെ ജോലി വേറെയാണ്. അസമയം അവിടെ തന്നെ എന്ത് വർക്ക് ചെയ്യാം, യൂട്യൂബും വർക്ക് ചെയ്യാം, പലതും വർക്ക് ചെയ്യാം. അതുപോലെ നമ്മുടെ ബ്രെയിനിൽ എന്തുകൊണ്ട് പലതരത്തിൽ ബ്രെയിനിന്റെ ഫംഗ്ഷനുണ്ട്. അതിൽ ഒരു ഫംഗ്ഷനാണ് ഈ ഫെയ്ത്ത് എന്ന് പറയുന്നത്, വിശ്വാസം. ആ വിശ്വാസത്തെ ഒരു ആപ്ലിക്കേഷൻ പോലെ കാണുക. ആപ്ലിക്കേഷൻ തന്നെ ഞാൻ മനസ്സിലാക്കാൻ പറഞ്ഞാണ്. ആ ഫെയ്ത്ത് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും വിശ്വാസം. പിന്നെ വേറൊരു ഭാഗത്ത് എന്താണ് ഇന്റലക്ട് വർക്ക് ചെയ്യുക എന്ന് വെച്ചാൽ റീസണിങ് ക്യൂരിയോസിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലോജിക്ക് ഇതെല്ലാം വേറെ ഭാഗത്തും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ബ്രെയിനിൽ ഇതിനെല്ലാത്തിനുമുള്ള ഇടമുണ്ട്. അപ്പൊ ചിലരുടെ ബ്രെയിനിൽ ഈ ലോജിക്ക് ഒരു ഭാഗത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും, ഫെയ്ത്ത് ഒരു ഭാഗത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോ ആ ലോജിക്ക് വർക്ക് ചെയ്യുന്നിടത്ത്, റീസണിങ് വർക്ക് ചെയ്യുന്നിടത്ത്, ക്യൂരിയോസിറ്റിയൊക്കെ വർക്ക് ചെയ്യുന്നിടത്ത് അയാളാരാവും? അയാളൊരു സയന്റിസ്റ്റ് ആവും, അല്ലെങ്കിൽ പറഞ്ഞതുപോലെ ഒരു ടെക്നോക്രാറ്റാവും. ആ വർക്ക് ചെയ്യുന്ന ഭാഗമുണ്ട്, അയാളെ ചിന്തിച്ച് പഠിച്ച് ടെക്നോക്രാറ്റാവും. ഇനി ബ്രെയിനിന്റെ വേറെ ഭാഗത്ത് എന്ത് വർക്ക് ചെയ്യുന്നുണ്ട്? ആ ഫെയ്ത്ത് വർക്ക് ചെയ്യുന്നിടത്ത് അയാളെന്താവും? അന്ധവിശ്വാസിയാവും. അപ്പൊ ബ്രെയിനിന്റെ ഈ രണ്ടു തരത്തിലുള്ള ഫംഗ്ഷനും നടക്കും. അപ്പോ ബ്രെയിനിന്റെ എല്ലാ മനുഷ്യരുടെ ഇത് കൂടിയും കുറഞ്ഞൊക്കെ കാണും. നിങ്ങളുടെ മനസ്സിൽ ഈ ഫെയ്ത്ത് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അന്ധവിശ്വാസിയായിരിക്കും. മറ്റത് വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ നിങ്ങളൊരു ടെക്നോക്രാറ്റും ആവും. അപ്പൊ രണ്ടും ഒരു മനുഷ്യനിൽ തന്നെ വർക്ക് ചെയ്യും. അപ്പോ ഇത് ഈ ഫെയ്ത്തിനെ കുറിച്ച് ചിന്തിച്ച് അത് അന്ധവിശ്വാസമാണെന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഒരാൾക്ക് മനസ്സിലാകുകയാണെങ്കിൽ, മനസ്സിലാവണം നിർബന്ധമില്ല, ലോജിക്ക് ഉണ്ടെന്നും അത് പിടിച്ചെടുക്കാൻ പറ്റും. ഏതെങ്കിലും കാരണവശാലും മനസ്സിലാകുകയാണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ അൺഇൻസ്റ്റാൾ ചെയ്യാം. ഏതിനെ? അന്ധവിശ്വാസത്തിന്റെ ഈ ആപ്ലിക്കേഷൻ എന്ത് ചെയ്യാം? അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയാൾ എന്ത് ചെയ്യത്തില്ല? പിന്നെ അയാൾ എന്ത് ചെയ്യത്തില്ല? പൂജ നടത്തത്തില്ല, റോക്കറ്റ് കൊടുക്കും. മനസ്സിലായോ? പക്ഷെ അത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ എല്ലാവർക്കും പറ്റില്ല. അത് അൺഇൻസ്റ്റാൾ ചെയ്യണമെന്ന് തോന്നത്തില്ല. ഇപ്പോ നമ്മുടെ മൊബൈലിനകത്ത് പല ആപ്ലിക്കേഷനിലും വൈറസുകളാണ്. ഈ വൈറസ് ഉണ്ടോ ഇല്ലയോ, മാൽവെയറുകളാണ്, സ്പൈവെയറുകളാണ്, ഇതൊക്കെ ഉണ്ടോ ഇല്ലയെന്ന് നമുക്കറിയത്തില്ല. നമ്മളത് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ എല്ലാ പേഴ്സണൽ ഡീറ്റെയിൽസും വേറെ ആരോ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. അപ്പോ നമ്മൾ അതിന് പ്രത്യേക ടൂളുണ്ട്. ആ ടൂള് മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അറിയാം ഇന്ന ആപ്ലിക്കേഷൻ കുഴപ്പമാണ്. അപ്പോൾ പറയും ഇതൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷനാണ്, ഇതിനകത്ത് മാൽവെയർ ഉണ്ട്, ഇതിനെ അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? അതിനെ അൺഇൻസ്റ്റാൾ ചെയ്യും. അതുപോലെ ഈ ബ്ലൈൻഡ് ഫെയ്ത്ത്, ആ ഫെയ്ത്തിന്റെ ഈ പറയുന്ന ആപ്ലിക്കേഷൻ നമ്മുടെ ബ്രെയിനിൽ വർക്ക് ചെയ്യണം എന്നൊരാൾ മനസ്സിലാക്കി, അതിനകത്ത് പല വൈറസുകളും ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കി അതിനെ അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഏത് മാത്രമേ വർക്ക് ചെയ്യൂ? ആ സയൻസ് മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ, മറ്റേത് വർക്ക് ചെയ്യും. അപ്പൊ ഇതൊക്കെ ബ്രെയിനിന്റെ ഫംഗ്ഷന്റെ പ്രത്യേകതകളാണ്. അത് മനസ്സിലായോ? എന്ത്? മൊബൈലാണെന്ന് പറഞ്ഞു. മൊബൈലെ പോലെ എന്ന് പറഞ്ഞ എന്താ? പല പല ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിന് സയൻസിന്റെ ആപ്ലിക്കേഷനും ഉണ്ടാവും. എന്തിന്റെ ആപ്ലിക്കേഷൻ ഉണ്ടാവും? വിശ്വാസം എന്ന് പറഞ്ഞാൽ പോലെ ബ്ലൈൻഡ് ഫെയ്ത്ത്, അതിന്റെ ആപ്ലിക്കേഷനും ഉണ്ടാവും. അപ്പൊ അതുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും, ഇതുണ്ടെങ്കിൽ ഇതും വർക്ക് ചെയ്യും. അപ്പൊ ഒരാളുടെ ബ്രെയിനിൽ രണ്ടും വരാം. ഇതൊക്കെ ബ്രെയിനിനെ ആശ്രയിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഞാനൊരു മൊബൈലിന്റെ ഉദാഹരണത്തിൽ പറഞ്ഞാണെങ്കിൽ ഇന്ന് മനുഷ്യർ ഇതാണോ ഈ വിഷയത്തിലൊക്കെ ഒരുപാട് റിസർച്ചുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബ്രെയിനെ സംബന്ധിച്ച്. ഇപ്പോൾ ബ്രെയിനിലെ വിശ്വാസത്തിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ന ഭാഗങ്ങളിലാണ് ഈ വിശ്വാസം വർക്ക് ചെയ്യുന്നത് എന്നുള്ള രീതിയിലൊക്കെ മനുഷ്യരൊന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എത്ര വലിയ ബുദ്ധിമാനായാലും ശരി, അയാൾക്കൊരു അന്ധവിശ്വാസിയാകാം. മനസ്സിലായി. പക്ഷെ അങ്ങനെ ആകണമെന്നുമില്ല. ഈ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അയാൾ എന്താവും? അന്ധവിശ്വാസിയായിരിക്കും. അതില്ലെങ്കിലോ? ഇല്ലായിരിക്കും. അപ്പൊ ഇതെല്ലാം നമ്മുടെ ബ്രെയിനിനെ ആശ്രയിച്ചിരിക്കുന്ന കാര്യം. ആരും മറ്റയാള് ടീച്ചിയാണ്, അയാളൊരു കോമഡിയാണ്. അതല്ല, ഏത് കിട്ടുന്നതല്ല, അയാൾ ഈ സോഫ്റ്റ്വെയർ ഉണ്ട്, അയാൾ ഈ ബ്ലൈൻഡ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന അയാൾ ഇരിക്കുകയാണ്. അത് മുഴുവൻ വൈറസും സ്പൈവെയറും അത് അയാൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റിയില്ല. മനസ്സിലായോ? അയാൾ വെറുതെ സ്റ്റേജിന് വേണ്ടി പറയുന്നത്, അയാളത് അങ്ങനെ അങ്ങോട്ട് ഉറപ്പിച്ച് പറയാണ്. കുട്ടിച്ചാത്തനും പ്രേതവും ആദ്യം മറ്റും സ്വന്തം അനുഭവമായിട്ട് പറയും. മറ്റുള്ളവരെന്ത് ചെയ്യും? അന്ധമായിട്ട് അതിനെ വിശ്വസിക്കും. ചില കാര്യങ്ങളൊക്കെ ചില പയ്യന്മാരൊക്കെ എന്താണ് പിന്നെ എവിടെ ആ ഇവിടെ ഇങ്ങനെയുള്ള ഇവിടെ ഇതുപോലുള്ള വെഡ്ഡിയന്മാരുണ്ടല്ലോ, അവർക്ക് ഇങ്ങനെയുള്ള ആൾക്കാരാണ് വേണ്ടത്. അപ്പൊ അയാളിങ്ങനെ ഒരു അന്ധവിശ്വാസ പ്രചാരകനാണ്. അപ്പോ ഇങ്ങനെ അത് അയാളുടെ കുറ്റമല്ല, അയാളുടെ ഈ പറയുന്ന സോഫ്റ്റ്വെയർ അവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ്. അതിനെ കുറിച്ച് അയാൾക്ക് തന്നെ അത് മാറ്റാൻ പറ്റില്ല. നമ്മുടെ തലയ്ക്കകത്തത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റും. അതങ്ങനെ ഇരിക്കുകയാണ്. അത് അന്ന് ഇൻസ്റ്റാൾ ചെയ്യുക എന്ന് പറയുന്ന വലിയ പ്രയാസം. അത് മനുഷ്യന്റെ ബ്രെയിനിന്റെ ഒരു പ്രത്യേകതയാണ്. ഇപ്പോ ലോകത്തിലെ ഏറ്റവും കൂടി ഐക്യമുള്ള ഒരാൾ ഒരു ദക്ഷിണ കൊറിയക്കാർ, ഒരുപാട് പേരുണ്ടായിരുന്ന ഒരാൾ. അയാളിപ്പോ എന്താണ്, ക്രിസ്തുവാണ് രക്ഷകനെന്ന് പറഞ്ഞ പെന്തക്കോസ്താനിയാണ്. അപ്പൊ മനുഷ്യന്റെ ബുദ്ധി ഇതുമായിട്ടൊന്നും ബന്ധമൊന്നും, നിരവധി വിഷയങ്ങളെ കുറിച്ച് അറിവുള്ള ആളാണ്. ഇപ്പോ പെന്തക്കോസ്താർ ഇയാളെയാണ് പോയിക്കൊണ്ട് നടക്കുന്നത്. ക്രിസ്തുവാണ് രക്ഷകൻ, അതിനുവേണ്ടി അയാൾ വലിയ ഇതൊക്കെ ഉണ്ടാക്കി. അപ്പൊ ആൾക്കാർ എനിക്ക് ഇത്രയും ബുദ്ധിയുള്ള ആൾ ഇതിന്റെ പുറകെ പോവുകയാണെങ്കിൽ പിന്നെ നമ്മളെന്തിനു പോകാതിരിക്കണം, എന്നാ നമുക്കും പെന്തക്കോസ്താകാന്ന് വിചാരിക്കും. അപ്പൊ അത് ബ്ലൈൻഡ് ഫെയ്ത്ത് എന്ന് പറയുന്ന ആ നമ്മുടെ ബ്രെയിനിന്റെ ഒരു ഭാഗം വർക്ക് ചെയ്യുന്ന. അതായത് ഇത്തരം കാര്യങ്ങളൊക്കെ ഏത് കാര്യമായാലും ശരി, ഇപ്പോ കള്ളു കുടിക്കുന്നു ഒരാൾ, കള്ളു കുടിക്കുന്നതെന്ന് പറയുന്ന അയാളുടെ ഒരു പേഴ്സണൽ കാര്യമാണ്. അയാളുടെ ഒരു പേഴ്സണലായ കാര്യമാണ് അത്. അയാളുടെ റൂമിന്റെ ഉള്ളിൽ ഒതുങ്ങുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അയാൾ കള്ളു കുടിക്കുന്നതുകൊണ്ട് സമൂഹത്തിന് ഒരു തരത്തിലുള്ള ഉപദ്രവം ഉണ്ടാകുന്നു. എന്ന് വെച്ചാൽ അയാൾ കള്ളു കുടിച്ച് ബോധമില്ലാതായ ചിലപ്പോൾ സമൂഹത്തിന് പ്രശ്നമുണ്ടാവും. അപ്പോ ആ ഒരു ചെറിയ പരിമിതിയിൽ നിൽക്കുകയാണെങ്കിൽ അതുകൊണ്ട് സമൂഹത്തിന് ദോഷമൊന്നുമില്ല. അതൊരു ദുശ്ശീലമാണെങ്കിൽ കൂടി. പക്ഷെ ഇതെല്ലാം എപ്പോഴാണ് പ്രശ്നമായി വരുന്നത്? ഇതൊക്കെ സമൂഹത്തിന് ദോഷകരമായി മാറുമ്പോഴാണ്, സമൂഹത്തിന് ദോഷകരമായി മാറുമ്പോൾ ഇത് പ്രശ്നമായി തീരുന്നത്. അല്ല, ഇത് ഏത് കാര്യവും വിശ്വാസവും എന്തായാലും ശരി നമ്മുടെ പേഴ്സണലാണ്, നമ്മുടെ മുറിക്കുള്ളിലാണ്, നമ്മുടെ വ്യക്തി ജീവിതത്തിന്റെ ഭാഗമാണ്. അത് നമുക്കത് കൊണ്ട് നടക്കാൻ ഒരു ദോഷമുണ്ട്, ഏതായാലും ശരി. പക്ഷേ വളരെ ഉത്തരവാദിത്വമുള്ള ഒരു സ്ഥാനത്തിരിക്കുന്ന ആള് വളരെ ഉത്തരവാദിത്വമാണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അയാൾ മദ്യപിച്ച് ലക്ക് കെട്ട് കഴിഞ്ഞാൽ പിന്നെ അയാൾ എന്ത് തീരുമാനമെടുക്കും, എന്ത് പ്രവർത്തിക്കും എന്ന് ആർക്കും പറയാൻ പറ്റില്ല. പിന്നെ അയാൾ ചെയ്യുന്നതൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും? ഈ ലഹരിയുടെ അടിസ്ഥാനത്തിലായിരിക്കും. അത് സമൂഹത്തിന് വലിയ ദോഷമില്ല. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ്, ഇയാള് അഡിക്റ്റ് ആണെന്ന് വിചാരിക്കുക, ഇയാളൊരു തീരുമാനമെടുക്കുമ്പോൾ ഇയാളുടെ അഡിക്ഷനെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ ഇയാളുടെ ഉടനെയും കൊണ്ട് ആണ് ഇത് അണുവായുധം കൊണ്ട് പ്രയോഗിക്കും. അപ്പൊ പേഴ്സണലാണെന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് അതിനൊക്കെ ഒരു പരിമിതി വേണം. അപ്പോ ഇത്തരം കാര്യങ്ങളൊക്കെ സമൂഹത്തിലേക്ക് പ്രദർശിപ്പിക്കുമ്പോൾ എന്റെ വിശ്വാസം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പോയി പരസ്യമായി പ്രദർശിപ്പിക്കുമ്പോൾ ഉദാഹരണമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി ചെയ്ത കാര്യം തന്നെ എന്താണ്, പ്രധാനമന്ത്രിക്ക് വിശ്വസിക്കാം, രാമനെ വിശ്വസിക്കാം, കൃഷ്ണനെ വിശ്വസിക്കാം, അതൊക്കെ പേഴ്സണൽ കാര്യമാണ്, അത് ദോഷമൊന്നുമില്ല. പക്ഷേ ആളെന്താണ് പ്രത്യക്ഷമായി വന്നൊരു പ്രതിഷ്ഠാ കർമ്മത്തിൽ വലിയ ആളായി അവിടെ വന്നിട്ട് ഇരിക്കുക, പാർലമെന്റിനകത്ത് ഒരു വടിയും പിടിച്ചുകൊണ്ടൊക്കെ നടക്കുക, എന്തോ ഭയങ്കര സംഭവം പോകും, എന്തോ സാധിച്ചതുപോലെ കണ്ടായിരുന്നു. സച്ചിൻ തെണ്ടുൽക്കർ ബാറ്റും പിടിച്ചുകൊണ്ട് വരുമ്പോൾ ഒരു വടിയും പിടിച്ചുകൊണ്ട് പാർലമെന്റിന് നടക്കുന്നു, അധികാരത്തിനുണ്ട്. തികച്ചും അപ്രസക്തമായ കാര്യങ്ങളും. അപ്പൊ ഇതൊക്കെ എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത് സമൂഹത്തെ മോശമായ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പോ ഈ പരിപാടികളൊക്കെ ഞാൻ നേരിട്ട് കണ്ടയാളാണ്, ടി വി ഇവിടെ അല്ല, അവിടെ പോയി കണ്ടുവരുന്നത്. അപ്പൊ ഇതൊക്കെ തെറ്റായ സന്ദേശം സമൂഹത്തിന് കൊടുക്കുന്നു, അതൊന്നും ചെയ്യാൻ പാടില്ല. പേഴ്സണലായിട്ട് ഒരാൾക്ക് അതൊക്കെ സ്വീകരിക്കും, അയാളുടെ മുറിയിൽ അയാളുടെ വ്യക്തി ജീവിതത്തിൽ അതൊക്കെ ആവാം, പരസ്യമായി പല ദോഷങ്ങളും ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പൂജ നടത്തുന്നു, മനസ്സിലായോ, ഒരു പൂജ നടത്തുകയാണ് പരസ്യമായിട്ട്, ടി വി കൂടെ അത് വലുതായിട്ട് പ്രചാരണമൊക്കെ നടത്തുക എന്ന് പറയുമ്പോൾ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൂജ നടത്തുന്ന നേരാണ് പുരോഹിതനാണ്. അപ്പോ ഈ പൂജ നടത്തുമ്പം ആദ്യം മുതൽ അവസാനം വരെ കാണിക്കുന്നത് ദൈവത്തോടുള്ള വിധേയത്വം മാത്രമാണ്. ദൈവത്തോട് ഒരാൾ വിധേയത്വം കാണിക്കണമെങ്കിൽ അത് പേഴ്സണലാണ്, ഞാൻ എന്റെ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കും, എനിക്ക് വിശ്വാസം, മറ്റുള്ളവരത് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ഇത് എന്ത് ചെയ്യുന്നു, ദൈവത്തോടുള്ള വിധേയത്വം പ്രകടിപ്പിക്കുകയും അതോടൊപ്പം തന്നെ പുരോഹിതനോടുള്ള വിധേയത്വം പ്രകടിപ്പിക്കുകയാണ്. ഇത് വലിയ അപകടകരമായ കാര്യമാണ്. ഇപ്പൊ പൗരോഹിത്യ അടിമത്വത്തെ പരസ്യമായി പ്രഖ്യാപിക്കുക, ഇത് തെറ്റായ സന്ദേശം സമൂഹത്തിന് കൊടുക്കുക. അപ്പൊ ഇതൊക്കെ ആണ് നമ്മൾ ചെയ്യേണ്ടത്, ഇതൊക്കെയാണ് നമ്മുടെ ധർമ്മമെന്ന് മറ്റുള്ള ജനങ്ങളും തരും. അത് ശരിയല്ല, അത് പേഴ്സണലായി വയ്ക്കും. ഉന്നതമായ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവര് അതൊന്നും പരസ്യമായി പ്രദർശിപ്പിച്ചിട്ട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല. അത് ഞാൻ പ്രത്യേകം പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇദ്ദേഹം പൂജയൊക്കെ നടത്തി രാമനെയൊക്കെ പറയുന്നത് പോലെയൊക്കെ അവർ ഈ പുരോഹിതം പറയുന്ന പോലെ അവരൊന്നും കാട്ടിക്കൂട്ടിയാണ്. എന്താണെന്ന് അതിന്റെ അർത്ഥമൊന്നും പുരോഹിതനും അറിയത്തില്ല, ചെയ്യുന്ന ആളും അറിയത്തില്ല. അവരിത് ചെയ്യാൻ പറയുന്നു, എല്ലാടെ പൂവടെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു, അതൊക്കെ എടുക്കുന്നത് എന്തിനാണ് അതൊന്നും അറിയത്തില്ല, ഒരു ബ്ലൈൻഡ് ഫെയ്ത്ത്. അവസാനം അയാൾ പറയണം, ഇനി ബ്രാഹ്മണ ദേവതത്തെ പൂജിക്കണം. ഇത് പരസ്യമായി മൈക്കൂടെ വിളിച്ചു പറഞ്ഞ ഞാൻ കേട്ടാണ്. ഇപ്പൊ ബ്രാഹ്മണ ദേവതം എന്ന് പറയുന്ന ഒരു പഴയ ഒരു സങ്കല്പമാണ്, പൗരോഹിത്യ സങ്കല്പമാണ്. എന്താണ് ബ്രാഹ്മണ നമ ദൈവതം, ബ്രാഹ്മണനാണ് എന്റെ ദൈവം. അപ്പൊ ബ്രാഹ്മണ ദേവതത്തെ വേണ്ടത് ചെയ്യണമെന്ന് പറയുമ്പോൾ ഉടനെ ദേവദക്ഷിണയും വസ്ത്രവും കേട്ട് അയാളുടെ മുമ്പ് ചെന്ന് കൊമ്പിടുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞു. അപ്പോ അവിടെയാണ് തകരാറ്. അപ്പോ പൗരോഹിത്യത്തിന് കീഴ്പ്പെട്ടു പോകുന്നവര് അത് മോശം ഒരു കാര്യമാണ്. ആര് ചെയ്യും, ആരെന്നുള്ളതല്ല, പേഴ്സണലായിട്ട് നിങ്ങൾക്ക് ഒരു വ്യക്തി എന്നുള്ള ആണെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും സ്വകാര്യമായി അതൊക്കെ വേണമെങ്കിൽ ചെയ്യാം, വിശ്വാസം അനുസരിച്ച്. മറ്റത് പാടില്ലാത്ത കാര്യമാണ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്, എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു, കാരണം അതൊരു പൗരോഹിത്യ നിയമമാണ്. പൗരോഹിത്യ നിയമത്തിൽ പറഞ്ഞിരിക്കണം എന്താണ്, നിങ്ങൾ ദൈവത്തെ പൂജിച്ചാൽ പുരോഹിതനെയും പൂജിക്കണം. അപ്പോ ഇത് ലിഖിതമായ നിയമമാണ്. ഈ നിയമത്തെ ബ്ലൈൻഡായിട്ട് അതിനെ അനുസരിക്കുകയും അതിന് അടിമപ്പെടുകയും ചെയ്യുകയാണ്. ഇത് മറ്റുള്ളവർക്ക് തെറ്റായ സന്ദേശം കൊടുക്കുകയാണ്. അപ്പൊ അതിനോടൊപ്പം ഈ പൗരോഹിത്യത്തിന്റെ എല്ലാ ദോഷങ്ങളും സമൂഹത്തിലേക്ക് വരും, അവരുടെ ആധിപത്യം. അപ്പോ അവരെന്താ ചെയ്യുന്നത്? നഷ്ടപ്പെട്ടു പോയ ആധിപത്യത്തെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഓർഗനൈസ് ചെയ്യുന്നത്. ഒരു കാലത്ത് എന്താണ് ദൈവാധീനം ജഗത് സത്, ജഗത്ത് മുഴുവൻ ദൈവത്തിന്റെ അധീനമാണ്, ദൈവമോ ബ്രാഹ്മണന് അധീനമാണ് എന്നാണ് ഒരു കാലത്ത് പഠിപ്പിച്ചത്. ജഗത്ത് മുഴുവൻ ദൈവത്തിന് അധീനവും ദൈവം ബ്രാഹ്മണന് അധീനവുമാണ്. കാരണം ദൈവത്തെ പ്രസാദിപ്പിക്കണം ബ്രാഹ്മണൻ, ജപുരോഹിതനാണ്. അപ്പൊ ഇതൊക്കെ നഷ്ടപ്പെട്ട് തുടങ്ങി ഇന്ത്യയിൽ സ്വതന്ത്ര ജനാധിപത്യ വ്യവസ്ഥ വന്നപ്പോ ഇതൊക്കെ നഷ്ടപ്പെട്ടു വരികയാണ്. ഇത് നഷ്ടപ്പെട്ടു വരുമ്പം എന്തുവരുന്നു? വീണ്ടും ഇതിനെയൊക്കെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് ഒരു പ്രേരണയാവും ഇതൊക്കെ. അതാണ് അതിന്റെ കുഴപ്പം. അപ്പൊ വിശ്വാസം എന്ന് പറയുന്നത് ഒരു പേഴ്സണലായ കാര്യമാണ്, അതൊരു മനുഷ്യന്റെ റൈറ്റാണ്, നമ്മുടെ ഭരണഘടന കൊടുക്കുന്ന റൈറ്റാണ്. അപ്പോൾ ഒരാൾക്കത് പാലിക്കാനും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അസ്ഥാനത്തൊക്കെ അത് പ്രദർശിപ്പിക്കുക, ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുക. അപ്പോ ഈ വിശ്വാസത്തിന് വരുന്ന ഒരു വലിയ കുഴപ്പം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ, അത് മനുഷ്യന്റെ ആത്മവിശ്വാസത്തെ പലപ്പോഴും നശിപ്പിച്ച കളയും. ഇപ്പോ പരീക്ഷയ്ക്ക് നല്ലവണ്ണം പഠിച്ച് പരീക്ഷ എഴുതേണ്ട ഒരു കുട്ടി അത് കുറച്ച് ഉഴപ്പിയിട്ട് അമ്പലത്തിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മതി, പഠിച്ചില്ലെങ്കിലും ജയിച്ചോളൂ എന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുത്താൽ അത് വലിയ അപകടം ചെയ്യും. ഇനി നമ്മൾ പരിശ്രമിക്കുന്നതിലല്ല കാര്യം, എല്ലാം ദൈവാധീനമാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞാലും ദോഷം ചെയ്യും. അപ്പൊ ഇത്തരം ആശയങ്ങൾക്കൊക്കെ പ്രചാരം മനുഷ്യന്റെ ആത്മവിശ്വാസത്തിൽ കുറവ്, പരിശ്രമിച്ച് മുന്നേറുന്നതിനുള്ള അവന്റെ ശേഷി കുറയും. സർവത്തിനുപരിയായിട്ട് പൗരോഹിത്യ ചൂഷണത്തിനവൻ വിധേയമാണ്. അതാണ് കുഴപ്പം. അതുകൊണ്ട് ഇപ്പോ ഒരു വ്യക്തിക്ക് വിശ്വാസം പേഴ്സണലായി ഗുണം ചെയ്യുന്നെങ്കിൽ ആയിക്കോട്ടെ, അതിനെന്താ കുഴപ്പം? ദോഷമൊന്നുമില്ല. പക്ഷെ അത് പ്രദർശിപ്പിക്കുമ്പോൾ, സമൂഹത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് ദോഷങ്ങളുണ്ട്. പള്ളിയിൽ ഉസ്താദ് മൈക്കെടുത്ത് വെച്ച് കലാപത്തിന് ആഹ്വാനം ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങൾ പുറത്തിറങ്ങിയിട്ട് അടിച്ചു തകർക്കുന്നു, അങ്ങനെ പൗരോഹിത്യാധിപത്യം എന്ന് പറയുന്നു. ഒരു സ്വാമി ഒരു സ്റ്റേജിൽ കയറിയിരുന്നു തീവ്രവാദപരമായിട്ട് പ്രസംഗിച്ചു കഴിഞ്ഞാൽ ജനങ്ങളെല്ലാം ഇളകിയിട്ട് കടകമ്പോളങ്ങളൊക്കെ അടിച്ചു തകർക്കുന്നു. ഇതൊക്കെ അപകടകരമാണ്, ഇതൊക്കെ പൗരോഹിത്യ സ്വാധീനമാണ്. ഇതൊക്കെ ജനങ്ങളെ എന്ത് ചെയ്യുന്നു? വയലൻസ് ആകുന്നതിന് പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ടാണ്, അതാണ് പൗരോഹിത്യ സ്വാധീനമെന്ന് പറയും. ഇവിടെ നടക്കുന്ന എല്ലാ വർഗീയ കലാപങ്ങളുടെയൊക്കെ പിന്നിൽ ഇങ്ങനെയുള്ള സ്വാധീനങ്ങൾ, അതാണ് വിശ്വാസത്തിന്റെ തകരാറ്. ഇപ്പൊ ഇസ്രായേൽ ഗാസ വാർ അവിടെ നടക്കുന്നു, ഹമാസിന്റെ അവരെഴുതി വെച്ചിരിക്കുന്നതാണ്. എന്താണ് ഇവിടുത്തെ ഈ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ജിഹാദിലൂടെ പരിഹരിക്കാൻ പറ്റും, എന്നുവെച്ചാൽ യുദ്ധത്തിലൂടെ പരിഹരിക്കാൻ പറ്റും എന്നാണ് അവരുടെ തിയറി. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു പരിഹാരം അവർ അംഗീകരിക്കുന്നു. അപ്പൊ ജിഹാദ് അല്ലെങ്കിൽ യുദ്ധം അതിലൂടെ പരിഹരിക്കാന്ന് ഒരു പ്രശ്നത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വലിയ അപകടകരമായ കാര്യങ്ങളാണ്. അതുപോലെ വയലൻസ് യുദ്ധം എവിടെ പറഞ്ഞാലും ഏത് ഗ്രന്ഥത്തിൽ ഭഗവത്ഗീതയിൽ പറഞ്ഞാലും ഖുർആനിൽ പറഞ്ഞാലും അതിൽ പറഞ്ഞാലും അതൊക്കെ തള്ളിക്കളയേണ്ട കാര്യങ്ങളാണ്. എവിടെ പറഞ്ഞാലും ഇനിയുള്ള കാലത്തൊന്നും ആവശ്യമില്ല. ഇന്നും വയലൻസിന് വലിയൊരു പ്രേരണ കൊടുക്കുന്നത് ഈ മതഗ്രന്ഥങ്ങളാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള എന്തായി അനീഷിന്റെ സംശയം മാറി. മാറിയ സംശയം പിന്നെ ആ എഐ നോക്കി പറഞ്ഞില്ലേ, ആ പറഞ്ഞിരിക്കുന്നതിലൊക്കെ ഒരുപാട് പിശകുകളുണ്ട്. അതിനകത്തും പൊളിറ്റിക്സും അതും ഇതുമൊക്കെ വരും. ഇത് ഇറക്കുന്നവരുടെ പൊളിറ്റിക്സുകളൊക്കെ ഇപ്പോ കാര്യങ്ങളെ ശരിയായ രീതി വിലയിരുത്തി പറയുന്നില്ല. ഈ ഇതൊക്കെ ഉണ്ടാക്കുന്നവർക്ക് ഓരോ പൊളിറ്റിക്സ് ഉണ്ട്. വലതുപക്ഷ ചിന്ത, ഇടതുപക്ഷ ചിന്ത എന്നൊക്കെ പറയുന്ന ചിന്തയ്ക്ക് അനുസരിച്ചാണ് ഇവരിതൊക്കെ രൂപീകരിക്കുന്നത്. അതുകൊണ്ട് ആ എഴുതി വെച്ചിരുന്ന അവസാന ഭാഗങ്ങളൊക്കെ വേയി നോക്കി പറഞ്ഞെടുക്ക ഒരുപാട് തെറ്റുകളുണ്ട്. അത് മനസ്സിലാകണമെങ്കിൽ എന്ത് വേണം? വെറും ബുദ്ധി കൊണ്ടൊന്നും പറ്റത്തില്ല, അത് വേണ്ടേ? അതുകൊണ്ടൊന്നും പറ്റത്തില്ല. ആ സബ്ജക്റ്റിനെ കുറിച്ചുള്ള ആധികാരികമായ ഉറവിടങ്ങളിൽ നിന്ന്, ഏതൊരു വിഷയത്തെ കുറിച്ചും അതിന്റെ ആധികാരികമായ ഉറവിടങ്ങളിൽ നിന്ന് ആ വിഷയം ചെയ്യും, അത് കണ്ടെത്തും. ചില കാര്യങ്ങൾക്കൊക്കെ എ ഐ സഹായി. എന്നുള്ള എല്ലാത്തിനും കൃത്യമായ അത് വിവരം കിട്ടാൻ പലയിടത്തും പ്രയാസം. കോൺട്രവേഴ്സ്യലായി വരുന്ന കാര്യങ്ങളൊക്കെ അവരൊരു ഇതായിട്ടൊക്കെ പറയത്തുള്ളൂ. ഹിംലർ ഗീത ഉപയോഗിച്ച് കൊന്നു എന്ന് പറയുന്നതൊന്നും ശരിയല്ല. പിന്നെ എന്താണോ കൊല്ലുന്നതിന് അയാളെ പൊതുവെ ഇൻഡോ ആര്യൻ തിയറി അയാളെ സ്വാധീനിച്ചിരുന്നു, അതും ഒരു കാരണമാണ്. അത് മാത്രമല്ല, പല കാരണങ്ങളുണ്ട്, അതും ഒരു കാരണമാണ്. സ്വാധീനിച്ചില്ല എന്നും പറയാൻ പറ്റും, ഗീത വെച്ച് വന്നു എന്നും പറയാൻ പറ്റും. പക്ഷെ ഗീതയുടെ സ്വാധീനം ഉണ്ടായിരുന്നു, അതിന് തെളിവുകളുണ്ട് അയാളെ സ്വാധീനിച്ചെന്ന്. അങ്ങനെ പറയാൻ പറ്റും. പിന്നെ വേറെ എന്താണ് വിശ്വാസവീര്യം വർദ്ധിപ്പിക്കാൻ വിഷയമാണ്. എങ്ങനെ വിതരണം ചെയ്തു എന്ന് അയാളെ കുറിച്ച് പറയുന്നു. 1934 ഇൻഡോ ജർമ്മൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു ജേക്കബ് എന്ന് പറയുന്ന ഒരാൾ ബുക്ക് പ്രസിദ്ധീകരിച്ചായിരുന്നു ഗീത. അപ്പോ അതില് അവർക്ക് വേണ്ട ആര്യന്മാരുടെ ഒരു മേൽക്കൈയാണ് അന്ന് ആര്യൻ ഇൻവേഷൻ തേറി ആര്യ അധിനിവേശ കീർക്കൊക്കെ മാക്സ് മുള്ളറൊക്കെ പ്രചരിപ്പിക്കുന്ന കാലമാണ്. ഇന്ന് അതിനൊന്നും വലിയ ഇന്ന് അതൊന്നും ആരും അംഗീകരിക്കുന്നില്ല. അപ്പോ അത് വെച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് വന്നത് ആര്യന്മാരാണ്, അവര് ശ്രേഷ്ഠ രക്തമുള്ളവരാണ്. ജർമ്മൻകാർ പറയുന്നത് ഞങ്ങളും ആര്യന്മാരാണ്, ഇന്ത്യയിലെ മധ്യേഷ്യയിൽ നിന്ന് കുടിയേറിയവരാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അത് മാക്സിമം ഉള്ളവരും അതുപോലെയുള്ള കുറെ ആൾക്കാർ അത് വലിയ പങ്കുവച്ചിട്ടുണ്ട്. ജനറ്റിക്കൽ സയൻസ് ഒക്കെ വന്നുകൊണ്ട് ഒരുപാട് പഠനം നടത്തിയപ്പോൾ അതൊക്കെ അബദ്ധമാണ്, അതൊന്നും വലിയ കാര്യമില്ല എന്ന് മനസ്സിലായി. പക്ഷെ അന്ന് അതിന് ഇത് വരികയും അപ്പോൾ ഇവിടെ ക്ഷത്രിയന്മാർ, ഇവിടുത്തെ ക്ഷത്രിയന്മാരാണല്ലോ, അർജുനൻ ക്ഷത്രിയനാണ്. അപ്പോൾ ആ ക്ഷത്രിയന്റെ ആയുധം അത് ആയുധവീര്യെടുത്ത് ശത്രുക്കളെ കൊല്ലുക, അവരുടെ ശത്രുക്കളെന്ന് പറയുന്നത് ജൂതന്മാർ, അവരെ കൊല്ലുക, ഇങ്ങനെയൊക്കെയുള്ള നിലപാടുകളായിട്ട്. അപ്പൊ അതിന്റെ സ്വാധീനം എന്തായാലും ഉണ്ടായി, ആ വീതം മാത്രമല്ല എന്നതാണ് എന്നൂടെ പറയേണ്ടി. ഗീതയും ഒരു പങ്ക് വഹിച്ചു, അതായത് മാത്രമല്ല ലിറ്റിൽ ബോയ് കേട്ടിട്ടുണ്ടോ? ആദ്യത്തെ ബോംബ് അത് ഡിസൈൻ ചെയ്ത് ഓപ്പൺ ഹേമർ, അയാളും ഗീതയുടെ വലിയ ആരാ, അത് ഇതിലും വ്യക്തമായിട്ട് ആ ഫിലിം അത് കണ്ടായിരുന്നു. അത് കുറെയൊക്കെ സത്യസന്ധമായി പറയുന്നു എന്നാണ് ഞാൻ കേട്ടോ, ഞാൻ ഫിലിം കണ്ടില്ല കേട്ടോ. അത് കാലോസ്മി ലോകക്ഷേത പ്രവൃത്തോ ലോകാൻ സമാവർത്ത് മുഖപ്രവൃത്ത, ഈ രണ്ടു വരി 11 അധ്യായത്തിലെ 33 ശ്ലോകം. കാലോസ്മി കാലം എന്നുള്ളതിന് അയാൾ അർത്ഥം എഴുതിയത് മൃത്യു മരണം എന്നാണ്. അയാളെ കുറിച്ച് സംശയം പഠിക്കുകയും ചെയ്താണ്, ഞാൻ മരണമാണ് എന്ന് ഭഗവാൻ പറഞ്ഞത് ആയിരുന്നു അയാൾക്ക് ബലം. കാരണം ഇത്രയും മനുഷ്യരെ ഇത് രണ്ടാമത്തെ ഭൂമിന്റെ പരീക്ഷ നടക്കും, ആദ്യം നേരെ ഒന്ന് മനുഷ്യരെ തന്നെ പരീക്ഷിച്ചു, അവരും മാരകമായ രണ്ടാമത്തെ ഒന്നുണ്ടാക്കി പരീക്ഷിച്ചു. അപ്പോഴാണ് ഇത്രയും ക്രൂരമായ കർമ്മം ചെയ്യുമ്പോൾ ഇത്രയും പേരും മരിക്കുന്നത് അറിയുമ്പോൾ ആർക്കായാലും എന്തുവരും കുറ്റബോധം തോന്നി, ഇത് ചെയ്യുന്നത് ശരിയാണ്, അതൊക്കെ ചെയ്യാം അല്ലേ. അപ്പോഴാണ് അയാൾക്ക് ഗീത അയാളെ സഹായിച്ചു, പറയണം നീ എന്താണ് നിന്റെ ധർമ്മമാണ് നീ നിസ്സംഗമായി ചെല്ലുക, കൊല്ലുന്നോ ചാകുന്നോ ഒന്നും നോക്കുന്ന കാര്യം. അതാണ് അയാൾക്ക് ബലം കൊടുത്തത് താൻ ചെയ്യുന്ന തെറ്റിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട്. ഗീതയിലത് പറയുന്ന കാര്യം തന്നെയാണ്, ഗീതയില്ലാത്ത കാര്യം. മറയ്ക്കാതെ മറയ്ക്കാതെ കൊല്ലുക എന്ന് ഗീതി പറയുന്നത് തന്നെയാണ്. അപ്പോ ഇത് ഉപയോഗിച്ച് ഓപ്പൺ ഹേമറും ഉപയോഗിച്ച് ഹിംഡറും വേറെ ആൾക്കാരൊക്കെ ഉപയോഗിച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് അത് ഗീതി ഉള്ളത് തന്നെയാണ്, അല്ല വെറുതെ പറയുന്നത്. കൊല്ലാൻ വേണ്ടി ഗീതി ഉപയോഗിച്ചത് അത് എഴുതിയിട്ടുള്ള കാര്യം. എത്ര പേര് മനുഷ്യരിൽ പടഞ്ഞു പുഴുക്കളെ പോലെ. പുഴുക്കളെ പോലെ പടഞ്ഞു പടഞ്ഞ് മനുഷ്യർ മരിച്ച്. അപ്പോൾ ആ ഒരു ക്രൂരകൃത്യം ചെയ്യുന്നതിന് ഓപ്പൺ ഹേമർ ഇല്ലെങ്കിൽ ആറ്റം ബോംബ് ഇല്ല, അതായിരുന്നു അന്നത്തെ സ്ഥിതി. ഇത്രയും ക്രൂരമായ ഒരു കർമ്മം ചെയ്യുന്നതിനായാണ് മാനസികമായ ബലം കൊടുത്ത ഗീതയാണ്. ഹോളോകോസ്റ്റ് എന്ന് പറയുന്നത് എന്താ, കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പെട്ട് ചുട്ടുകൊല്ലുകയാണ്. ഇതിനൊക്കെ ഇവർക്ക് ബലം കൊടുത്തു ഗീത. ഓപ്പൺ ഹേമർ സ്പഷ്ടമായി പറയുന്നുണ്ട്, അത് മറ്റത് അതിനെക്കുറിച്ച് പഠനം നടത്തിയവർ പറയും. അപ്പൊ അങ്ങനെ ഒരു വശവും ഗീതയിലുണ്ട്, കൊല്ലാൻ മനുഷ്യന് കുറ്റബോധമില്ലാതെ കൊല്ലാൻ മനുഷ്യന് പ്രചോദനം കൊടുക്കുന്ന ഗ്രന്ഥം. അതുകൊണ്ട് നല്ല കാര്യങ്ങളും അതിനകത്ത് മനസ്സിലായി. ഭക്തിയെ കുറിച്ച് പറയും, യോഗത്തെ കുറിച്ച് പറയും, എല്ലാം പറയും. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്, പക്ഷെ വേണ്ട കാര്യമൊന്നും ഇല്ല. ഗീതയെ സംരക്ഷിച്ചിട്ട് എനിക്കൊന്നും കിട്ടാനില്ല. ഗീതയെക്കുറിച്ച് നല്ലത് പറഞ്ഞാലേ നിങ്ങൾ എനിക്ക് ഭക്ഷണം തരുമെന്ന് പറഞ്ഞാൽ വേണ്ടി വന്നാൽ ഞാൻ നല്ലത് പറയും. ഭക്ഷണം വേണമെന്നില്ല, നീ ചത്തുപോകും. പക്ഷെ എന്തായാലും ഇപ്പൊ അതിന്റെ ആവശ്യമുണ്ടല്ലോ. ആരെങ്കിലും കഴുത്തിൽ കത്തി കൊണ്ട് വെച്ചിട്ട് പറയടാ എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞേ പറ്റും. കഴുത്തിനെക്കാളും വലുതല്ലല്ലോ നമ്മുടെ നാക്ക്. അത് കഴിഞ്ഞിപ്പോ സമയം പോയില്ലേ, അടുത്ത ദിവസം വേണമല്ലോ നമുക്ക് എന്തെങ്കിലും പറയണ്ടേ.